സ്മരിച്ചോഗീത പതിനേഴാം ശ്ലോകം. ഭഗവത്ധ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈശ്വരനെ ധ്യാനിക്കുന്നതാണ് നിർവാണ പരമാം ശാന്തി. അത് മത്സംസ്ഥ. അതിനെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യോഗത്തിന്, യോഗ അനുഷ്ഠാനത്തിന് വേണ്ട ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച്, ഈ പറയുന്ന തയ്യാറെടുപ്പുകളോട് കൂടി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം യോഗാനുഷ്ഠാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ യോഗാനുഷ്ഠാനത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ യോഗാനുഷ്ഠാനം തുടർന്നുകൊണ്ടിരിക്കെ ഒരാൾക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ, അയാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ് അടുത്ത് പറയുന്നത്. അതിനു മുമ്പായിട്ടൊരു ചോദ്യമുണ്ട്. വിവേകത്തിൻ്റെ സ്വരൂപം എന്താണെന്ന്, വിവേകത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്വഭാവം അതിന്റെ സ്വരൂപം എന്താണെന്നാണ് ചോദ്യം. വിവേകം പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. അത് ഒരു വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് ആ വിവേകത്തിന് മാറ്റമുണ്ടാകാം. പരവുമായിട്ടുള്ള വിവേകം എന്ന് പറയുന്നത് ആത്മബോധം. അതിനു മുമ്പ് തന്നെ നമ്മൾ പറയാറുണ്ട് നിത്യാനിത്യ വസ്തുവിവേകം എന്നെല്ലാം പറയാറുണ്ട്. ഒരു വ്യക്തിയുടെ പുരോഗതി അനുസരിച്ച് സാധനാ മാർഗത്തിലുള്ള പുരോഗതി അനുസരിച്ച് അയാളുടെ വിവേകത്തിന് മാറ്റം വരുന്നു. മുഖ്യമായ വിവേകം എന്ന് പറയുമ്പോൾ ആത്മബോധം തന്നെ, സ്ഥിതപ്രജ്ഞത, അതാണ് വിവേകം. വിവേകത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? വിവേകത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് അത് ആത്മാവാണ് എന്നാണ്. വിവേകത്തിന്റെ സ്വരൂപം ആത്മാവാണ്. കാരണം വിവേകത്തിന്റെ വിഷയം ആത്മാവായതുകൊണ്ട് ആ വിവേകത്തിന്റെ സ്വരൂപം ആത്മാവാണ്. വിവേകം ആത്മാവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് വിവേകത്തിൽ ദ്വൈതമില്ലാത്തത്. ബാക്കി ഉണ്ടാകുന്ന അറിവുകളിലെല്ലാം ദ്വൈതമുണ്ട്. എന്തുകൊണ്ട്? അവിടെ വിഷയം ഭിന്നമാണ്. ആത്മഭിന്നമായ വിഷയങ്ങളെ അറിയുന്നു. വിവേകത്തിന്റെ വിഷയം ആത്മാവായതുകൊണ്ട് അവിടെ ദ്വൈതമില്ല. അതുകൊണ്ടാണ് അതിന് അദ്വൈത ബോധം എന്ന് പറയുന്നത്. അദ്വൈത ബോധം, സമദർശിത്വം എന്നെല്ലാം പറയുന്നു. അത് വിവേകത്തിന്റെ ഒരു സ്വഭാവമാണ്, പരമമായ വിവേകത്തിന്റെ. അങ്ങനെ വിവേകത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളത് പല സന്ദർഭങ്ങളും ചർച്ച ചെയ്യാറുള്ളതുമാണ്. ഇവിടെ അടുത്ത് പറയുന്നത് ഒരു യോഗി യോഗാഭ്യാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ അത് പറയുന്നു. അടുത്ത നാത്യശ്ന തസ്തു യോഗോസ്തേഹി നചൈകാന്ത മനശ്നതഃ നചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അതെ എന്ന് പറയുന്നു. ഇതാനീം യോഗ്യന ആഹാരാദിനിയം ഉച്യത. യോഗികളുടെ, യോഗം ശീലിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ആഹാരം, അതി നിയമങ്ങളെ കുറിച്ച് പറയുന്നു. അത്യശ്നത ആത്മസംമിതം അന്ന പരിമാണം അതീത്യശ്നതോ അത്യശ്നതോ എന്ന യോഗ അസ്ഥി എന്നിട്ട് ഏകാന്ത മനസ്സിനത യോഗ അസ്ഥി. അത്യശ്നത ആത്മസംമിതം അന്നപരൻ പരിമാണം അതീത്യശ്നത. ഒരു സാധകന് അവന്റെ ശരീരത്തിന് യോജിച്ചിരിക്കുന്നതിനും വ്യത്യാസം. ആഹാരത്തിന്റെ അളവിനെ സംബന്ധിച്ച് അവനവന്റെ ശരീരത്തിന് യോജിക്കുന്ന അളവിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കാനൊക്കത്തില്ല. അവസ്ഥ, പ്രായം ഇതൊക്കെ അനുസരിച്ച് അവനവന്റെ ശരീരത്തിന് യോജിക്കുന്ന ഭക്ഷണം, ആത്മസംഗീതം, അന്നപരിമാണം, അതിനെല്ലാം നിയമങ്ങളൊക്കെ പറയും. അഷ്ടോഗ്രാസ എന്നെല്ലാം പറഞ്ഞ് ചില നിയമങ്ങൾ പറയും. അപ്പോൾ അതിനിവിടെ ഭക്ഷ്യകാലം പറഞ്ഞിരിക്കുന്ന ആത്മസംഗീതം അന്നപരിമാണം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അതിനൊരു അളവ് പറയേണ്ട കാര്യമില്ല. ശരീര പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്കനുസരിച്ച് അതിന് യോജിക്കുന്ന ഭക്ഷണം. എന്നുവെച്ചാൽ ഭക്ഷണം അധികമാകരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യോഗം ശീലിക്കുന്ന ആളിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, അധികരണം ഇതൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള അന്ന പരിമാണം, അന്നത്തിന്റെ അളവ്. അത്യശ്നത എന്ന് പറയുന്നത് അതിൽ കവിഞ്ഞു കഴിക്കുക. ശരീരത്തിന് ലഘുത്വം അനുഭവപ്പെടണം. ശരീരത്തിന് ഗുരുത്വം അനുഭവപ്പെടരുത്. ശരീരത്തിന് ഭാരം അനുഭവപ്പെടരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിടക്കണമെന്ന് തോന്നും. ഓവർലോഡാകുമ്പോഴാണ്. അങ്ങനെ വരാൻ പാടില്ല. ഒന്ന് തളർന്നു പോകും. സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തളർന്നു പോകും. തളർന്നു പോകുന്ന എന്തുകൊണ്ട്? അതിന് ശരീരത്തിന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ വരരുത്. ഉറങ്ങിപ്പോകും. അത് അമിത ഭക്ഷണം. ശരീരത്തിന് താങ്ങാവുന്നുള്ള ഭക്ഷണമേ കഴിക്കാവൂ. അതാണ് അതിത്യസ്നത, അത്യസ്നത, അത്യസ്ന. അതാണ് അത്യസ്നം. ഒരുപാട് കഴിക്കുക. യോഗവസ്തി അവന് നിവർന്നിരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അജീർണം ഉണ്ടാകാം, മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാകാം. അല്ല, യോഗം സാധ്യമേ അല്ല. മനസ്സിന് ഇരുന്ന് ഏകാഗ്രപ്പെടാൻ പറ്റത്തില്ല. ക്ഷീണം തോന്നും, ശരീരത്തിൽ കിടക്കണമെന്ന് തോന്നും. അതുകൊണ്ട് അങ്ങനെ പാടില്ല. എന്നുവെച്ചാൽ ഏകാന്തം മനസ്സിനത യോഗവസ്തി, ഏകാന്ത മനസ്സിനത, ഭക്ഷണം കഴിക്കാതിരുന്നത്തെ അവസ്ഥ ചെയ്യുക. അവന് യോഗം ഉണ്ടാകത്തില്ല. രോഗിയായി തീരും. ഏകാന്ത മനസ്സിനത, ഭക്ഷണം കഴിക്കാതെ കഠിനമായ വ്രതങ്ങൾ എടുക്കുക. ശരീരത്തിന് ക്ഷീണം, കേടുപാടുകൾ ഉണ്ടാകാത്ത തരത്തിൽ ഭക്ഷണത്തെ ഉപേക്ഷിക്കരുത് എന്നർത്ഥം. വെച്ചാൽ യോഗിക്കും. ഉപവാസവും മറ്റും ഈ അമിത ഭക്ഷണം കഴിക്കുന്നവർക്കും നല്ലതാണ്. ഇടയ്ക്കൊരു ഉപവാസം എടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ അതുവരെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറിക്കിട്ടും ഒരു ദിവസം കൊണ്ട്. അല്ലെങ്കിൽ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ട്. വളരെ മിതമായി. ഇത് പുലി ഏകാദശി വ്രതം നോക്കുന്ന പോലെയാണ്. വ്രതത്തിന്റെ പാർണ വീട്ടിൽ നിന്ന് പശുവിനെ തിന്നിട്ടായിരിക്കും എന്ന് പറയും. വ്രതം അവസാനിപ്പിക്കുന്ന അത് പശുവിനെ തിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഗുണം പോയി. അതുപോലെ അമിതമായി ഭക്ഷിക്കും. എന്നിട്ട് പിന്നെ അതിന്റെ ക്ഷീണം തീർക്കാൻ ഒരു ദിവസം ഉപവസിക്കും. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ പറയുന്നു ഒരു മധ്യനിലയിൽ നിൽക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അത് ശരീരത്തിന്റെ സ്ഥിതിക്ക് വേണ്ടി മാത്രമല്ല, നാക്കിനെ ഒന്ന് നിയന്ത്രിക്കുന്നതും ഇത് അത്യാവശ്യമാണ്. നാക്കിന്റെ നിയന്ത്രണം സംസാരത്തിലുള്ള നിയന്ത്രണം മാത്രമല്ല, നാക്കിന്റെ രണ്ടിനും നിയന്ത്രിക്കണം. അതാണ് ഒരു ഇന്ദ്രിയത്തിനും അങ്ങനെ ഒരു കുഴപ്പമില്ല. നാക്കിനാകുമ്പം സംഭാഷണത്തെയും നിയന്ത്രിക്കണം, ഭക്ഷണത്തെ, രുചിയും നിയന്ത്രിക്കണം. അപ്പോൾ ഭക്ഷണത്തിൽ രുചി പിടിച്ചാൽ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കഴിക്കും. അത് വരാതിരിക്കുന്നതിന് കൂടിയാണ് ഭക്ഷണത്തിന് നിയമം പറയുന്നത്. ഏതു ഹവ ആത്മസംഹിതം അന്നം തത് അവധി തന്ന ഹിനസ്ഥി ശ്രുതി തന്നെ പറയുന്നു. ആത്മസംഹിതമായിരിക്കുന്ന അന്നം അത് തദവധി ഒരുവനെ രക്ഷിക്കുന്നു, തന്ന ഹിനസ്ഥി നശിപ്പിക്കുന്നില്ല. യത് ഭൂയോ ഹിനസ്ഥി തദ് കനിയോ അന്നം തത് അവധി. യത് ഭൂയോ ഹിനസ്ഥി കൂടുതൽ നശിപ്പിക്കുന്ന എന്താണോ തദ് കനിയോ അന്നം ഭക്ഷണം കഴിക്കാതിരുന്നില്ല, തദവധി അത് രക്ഷിക്കത്തില്ല. മധ്യമ മാർഗം യോഗികൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. ആ മധ്യമമാർഗം ഭക്ഷണത്തിന് സ്വീകരിക്കുക, ഒന്നിലും രണ്ട് വിപരീത ധ്രുവങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നത്. ചിലർ ഈ ആധ്യാത്മികതയിൽ കാണിക്കുന്ന ആവേശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ടിരുന്നു, അതെല്ലാം രോഗത്തിന് കാരണമായി തീരും, അതും പാടില്ല. ഇതി ശ്രുതി, അത് ശ്രുതി പറയുന്നുണ്ട്. തസ്മാത് യോഗി നാത്മസംഹിതാത് അന്നാത് അധികം ന്യൂനം വ അശനിയ. ഓരോരുത്തരുടെയും ശരീരത്തിന് യോജിച്ചിരിക്കുന്ന രീതിയിൽ വിളമ്പുന്നവരും അത് ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി നോക്കി വിളമ്പണം, എല്ലാവർക്കും ഒരുപോലെ വിളമ്പി നോക്കരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലർക്ക്. അതുകൊണ്ട് ആത്മസംഹിതം എന്ന് പ്രത്യേകം പറഞ്ഞു. അവനവൻ്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ അതിൽ അധികമോ ന്യൂനമോ ഭക്ഷണം സ്വയം കഴിക്കരുത്. അഥവാ അല്ലെങ്കിൽ പറയുന്നു, യോഗിനോ യോഗശാസ്ത്രി പരിപഠിത അന്ന പരിമാണാ അതിമാത്രം അശ്വനതോ യോഗോ യാസ്തി. അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ പറയുന്ന അന്നപരൻ അവിടെ പറയുന്നുണ്ട്, അതിൽ നിന്ന് അതിമാത്രം കൂടുതൽ കഴിച്ചാൽ അവന് യോഗം പറ്റത്തില്ല, അവന് ധ്യാനിക്കാൻ ഒക്കത്തില്ല. ഉത്തം ഹി അർത്ഥം സവ്യഞ്ജന അന്നസ്യ തൃതീയം ഉദകസ്യതു വായോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷയേ ഉദരം പകുതി. അർത്ഥം സവ്യഞ്ജന അന്നസ്യ ഭക്ഷണം, അതിന് പ്രത്യേകം പറയുന്നു സവ്യഞ്ജന അന്നസ്യ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൂടെ ചേർത്ത് പകുതിയെ വരാവും. യോഗി പകുതി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട്? ചിലരങ്ങനെയല്ല, സാധാരണ കഴിക്കുമ്പോൾ പകുതി കഴിക്കും, യോഗികളുടെ ക്രമമനുസരിച്ച് തന്നെ കഴിക്കും. അത് കഴിഞ്ഞ് ഒരല്പം കഴിഞ്ഞതിന് ശേഷം ഒരു പഴം കുറേശ്ശെ കുറേശ്ശെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും, ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും, എന്നാലും യോഗം ശരിയാവും, അത് പാടില്ല. അതുകൊണ്ട് പറഞ്ഞ് സവ്യഞ്ജന അന്നസ്യ എന്തെല്ലാം നിങ്ങൾ കഴിക്കുന്നു അതെല്ലാം കൂടെ ചേർത്ത് അത്ര കഴിക്കാവും, പകുതി കഴിക്കാവും. അല്ലാതെ യോഗശാസ്ത്രം പറയുന്ന അതേ കൃത്യമായ അളവിൽ കഴിച്ചതിന് ശേഷം പിന്നെ വായും കൈയൊക്കെ കഴിയതിന് ശേഷം വീണ്ടും കുറേശ്ശെ കുറേശ്ശെ കഴിക്കുന്ന അത് പാടില്ല. സവ്യഞ്ജന അന്നസ്യ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്വാമിയുടെ മുറിയിലൊക്കെ നോക്കിയാൽ കാണാം, എന്തെങ്കിലുമൊക്കെ കാണും. ഇടയ്ക്കിടയ്ക്ക് വല്ലതുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് പാടില്ല. സവ്യഞ്ജന അന്നസ്യ തൃതീയം ഉദകസ്യത്തു പകുതി, അങ്ങനെ നാലായിട്ട് വധിച്ചു കഴിഞ്ഞാൽ പകുതി അന്നത്തിന് പോയി. പിന്നെ ഒരു ഭാഗം വരുന്നു, പിന്നെ രണ്ടായി ഭാവിച്ച് ഒരു ഭാഗം ജലത്തിന് തൃതീയം ഉദകസ്യത്തു. പിന്നെ ശേഷിക്കുന്ന വായുഹോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷ. ആമാശയത്തിന് വായു ശരിക്കും സഞ്ചരിക്കണം, ദഹനം ശരിക്കും നടക്കണം, അതിന് ചതുർത്ഥം അവശേഷ കാൽഭാഗം ശേഷിക്കണമെന്നാണ്. പക്ഷേ അത് നമ്മൾ സാധാരണ ഓർക്കാറില്ല, വായുവിന് സഞ്ചരിക്കാൻ ഇടമില്ലാതെ അത് പുറത്തേക്ക് വരുമ്പോഴാണ് സാധാരണ നമ്മൾ നിർത്തുന്നത്, ഭക്ഷണം നിർത്തുന്നത്. അവിടെ സ്ഥലമില്ലാതെ വരുമ്പോൾ അത് പുറത്തേക്ക് ചാടും, അത് പാടില്ല. വായോ സഞ്ചരണാർത്ഥം ചതുർത്ഥം വിശേഷം, യോഗി അങ്ങനെ അമിതമായി ഭക്ഷിക്കരുത് ഇത്യാദി പരിമാണം ഇത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ഗുണമുള്ളതുമായിരിക്കണം, അതുകൊണ്ട് ശരീരത്തിന് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അളവിൽ ഭക്ഷണം കഴിക്കുന്നവർ ശരീരത്തിന് പോഷണമുള്ള ഭക്ഷണം കഴിക്കണം, അതും വേണം. അപ്പോൾ പഴയകാലത്ത് വനത്തിലൊക്കെ താമസിച്ചിരുന്നവർ ഫലമൂലാദികളൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ അവർക്ക് അന്ന് ബോൺവിറ്റി ഹോർലിക്സും ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അത് പോഷകമുള്ളതായിരുന്നു, വനത്ത് കിട്ടിയിരുന്നു, പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും കഴിക്കുന്ന ഭക്ഷണത്തിന് ഗുണമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ബ്ലഡ് അനീമിയ ഒക്കെ വരും, പിന്നെ അതിന് ചികിത്സിക്കേണ്ടി വരും, അത് വരാനും പാടില്ല. അതുകൊണ്ട് യോഗിമാർക്ക് കഴിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ധാന്യങ്ങൾ, നെയ്യ്, പാല് ഇതൊക്കെ കഴിക്കേണ്ടത്. ഇതൊക്കെ അതിൻ്റെ കൃത്യമായ അളവിൽ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ധ്യാനമൊക്കെ ശരിയാകും. ഞാൻ പറഞ്ഞ് ആശിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന്. നെയ്യ് കഴിക്കുന്ന നല്ലതാണ് പറയുന്നു, കൊളസ്ട്രോൾ ഉണ്ടാകാനും പാടില്ല, അത് ശ്രദ്ധിക്കുന്നു. എനിക്ക് പറ്റിയതുപോലെ ഇത്യാദി പരിമാണം ഈ ആഹാരത്തിൽ വളരെ കൃത്യത ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കം. തഥാ എന്നുവെച്ചാൽ അതിസ്വപ്ന ശീലസ് യോഗോ ഭവതി. ഇനി വേറൊരു കാര്യം പറയുന്നു, അതിസ്വപ്ന ശീലസ്യോ, ഉറക്കം തൂങ്ങികൾക്ക് യോഗോ എന്ന ഭവതി, അവർക്കൊരിക്കലും ധ്യാനിക്കാനൊക്കത്തില്ല. അതിസ്വപ്നം എന്ന് പറയുന്നത് അതാണ് ഇപ്പോഴും ഉറക്കം വരുന്ന ഒരു സ്വഭാവം. എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഉറക്കം വരത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോന്നാണ് ഉറക്കം തൂങ്ങി. അതിസ്വപ്ന ശീലം, അവർക്ക് യോഗം പറ്റത്തില്ല. ഭക്ഷണവും ഉറക്കമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. അമിതാഹാരം കഴിച്ചാൽ ക്ഷീണം വരും, ഉറങ്ങിപ്പോകും. അങ്ങനെ അല്ലാതെ തന്നെ ചിലർക്ക് അങ്ങനെ കൂടുതലായി ഉറക്കം വരും, പറ്റത്തില്ല. നെയ്വച്ച അതിമാത്രം ജാഗ്രതോ യോഗോ ബോധിച്ചാർജുന ഉറക്കമില്ലാതിരുന്നാലോ, എന്നാലും യോഗം ശരിയാവത്തില്ല. പിന്നെ ചെയ്യുക അതിമാത്രം ജാഗ്രത കൂടുതൽ സമയം. ഇതൊക്കെ യോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ധ്യാനം ശീലിക്കുന്നവർ. ചിലർ രാത്രി മുഴുവൻ ഉറക്കം എണീറ്റിരുന്ന് ധ്യാനിച്ചത് പെട്ടെന്ന് സമാധിയാകാൻ വേണ്ടി, പിന്നെ ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കേണ്ടിയും വരും, അത് വരാനും പാടില്ല. അതിമാത്രം ജാഗ്രത യോഗബോധം, യോഗം വരത്തില്ല. മിതത്വം പറയുന്നതിന്റെ ചുരുക്കം അതാണ്. അപ്പൊ ഇതിലെല്ലാം പ്രായോഗികമായി പലർക്കും പറയും, ഇപ്പൊ ഉറങ്ങാതിരിക്കുക പാടില്ല, ഉറങ്ങണം. പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു ചിലർക്ക്. എന്താണോ ഉറക്കം കൂടുതൽ വന്നു പോകുന്നു, ധ്യാനിക്കാതിരുന്നാൽ ഉടൻ തന്നെ ഉറക്കം. ചിലർക്ക് തീരെ ഉറക്കം വരുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മറ്റു പരിഹാരം നോക്കണം. നല്ല ആയുർവേദ വൈദ്യന്മാരെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കഴിക്കണം, ആയുർവേദ ചികിത്സ കഴിഞ്ഞു. അതൊക്കെ ശരീരത്തിനുള്ള എന്തെങ്കിലും തകരാറുകളായിരിക്കും. അല്ലാതെ സാധാരണഗതിയിലാണെങ്കിൽ ഇതിലൊരു മിതത്വം നമ്മുടെ മനോനിയന്ത്രണം കൊണ്ട് സാധിക്കും. ഒരാളുടെ ഇതുപോലെ പകുതി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചു, കഴിച്ചു കഴിഞ്ഞു പിന്നെ ഉറക്കം വരുന്നില്ല. എന്താണ് രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല, വിശപ്പ്, പകുതി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല, ഉറക്കമില്ല. അപ്പോൾ രണ്ടും നഷ്ടപ്പെട്ടു. ഇവിടെ പറഞ്ഞ നിദ്രയിലും പറഞ്ഞ നിയന്ത്രണം പോയി, ഭക്ഷണത്തിനും പോയി, പിന്നെ എങ്ങനെ യോഗം നടക്കും? അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ യോഗം ഉപേക്ഷിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, അതേ ഉള്ളൂ വഴി. ഇത് പറ്റുമെങ്കിൽ മാത്രം അവർക്ക് വേണ്ടി പറയുന്നതാണ്. ഉറക്കത്തിന്റെ കാര്യവും പറയുന്നു ഇവിടെ പറയും. ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഏത് സമയത്ത് ഉറങ്ങണം ഒന്ന് പൊതുവെ പറയുന്നുണ്ട്. എന്താണ് ആരോഗ്യത്തിന് തകരാറൊന്നും ഇല്ലെങ്കിൽ പകൽ ഉറങ്ങാതിരിക്കുക. പിന്നെ അസുഖമുള്ളവരാണെങ്കിൽ പകൽ ഉറങ്ങി ഉറങ്ങിപ്പോകും. പകൽ ഉറങ്ങാതിരിക്കുക. രാത്രിയിലും പറയുന്നു, രാത്രിയുടെ ആദ്യയാമങ്ങളിലും അന്ത്യയാമങ്ങളിലും മാത്രം ഉണർന്നിരിക്കുക. മധ്യയാമങ്ങളിൽ ഉറങ്ങുക. കാരണം ശരീരം ഏറ്റവും കൂടുതൽ താമസിക ഭാവത്തെ പ്രാപിക്കുന്നതാണ് അർദ്ധരാത്രി, മധ്യരാത്രി. അപ്പോൾ ആ സമയത്ത് ധ്യാനിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ പകലിൽ നിന്ന് രാത്രിയിലേക്ക് കടക്കുന്ന സമയം, രാത്രിയിൽ നിന്ന് പകലിലേക്ക് കടന്നു വരുന്ന സമയം, അപ്പം ശരീരം അതിൻ്റെ തമസ്സിനെ വിടുന്ന സമയം. പകലും പറ്റത്തില്ല. ഇവിടെ പറയുന്ന പകൽ ധ്യാനവും നല്ലതല്ലെന്നാണ്. എന്തുകൊണ്ടത്? കർണങ്ങളെല്ലാം വളരെ ജാഗ്രതയായി ഊർജസ്വലമായിരിക്കും. മനസ്സ് കൂടുതൽ രാജസിക ഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും അത് സാധ്യമല്ല. അപ്പോൾ മനസ്സിൻ്റെ ആ രാജസിക ഭാവം കുറഞ്ഞ് പകലെന്ന് പറയുന്നത് രജസിന്റെ സമയമാണ്. എന്നാൽ കൂടുതൽ തമസിലേക്ക് കടക്കാതെ സത്വത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഓണം സന്ധ്യാസമയം, ആദ്യയാമങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത് ധ്യാനത്തിന് ഏറ്റവും യോജിച്ച സമയമായിട്ട് പറയുന്നത്. അതുപോലെ പ്രഭാതവും ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ധ്യാനം പൊതുവെ പറയുകയാണ്. ഇതൊക്കെ സാമാന്യ നിയമങ്ങളാണ്, ഇതിനൊക്കെ അപവാദങ്ങൾ വരാം. ഇനി ഏതെങ്കിലും ഒരാൾക്ക് അർദ്ധരാത്രി ധ്യാനിച്ചാൽ മനസ്സിന് ഏകാഗ്രഹം കിട്ടുമെങ്കിൽ ധ്യാനിച്ചോട്ടെ, അതൊക്കെ അപവാദങ്ങൾ. പൊതു നിയമം ഇവിടെ പറയുന്നു ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരാൾക്കിപ്പോൾ പകൽ ധ്യാനിക്കുമ്പോൾ അയാൾക്ക് ഏകാഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ പൊതുവായ പറയുമ്പോൾ ഇവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാണ് പറ്റിസമയം. മനസ്സിൻ്റെ സ്വാഭാവികമായി മനസ്സിന് അവനീഭാവം വരുന്ന സമയം ധ്യാനത്തിന് പറ്റിയതായി പറയുന്നത്. അർജുന അല്ലയോ അർജുന, അത്യശനത അധികം ഭക്ഷണം കഴിക്കുന്നവർക്ക് യോഗോ നാസ്തി, യോഗം സംഭവിക്കുന്നില്ല. ഏകാന്തം അനശനത ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവനും യോഗോ നാസ്തി. അതിസ്വപ്ന ശിരസിത യോഗവും നാസ്തി, അധികം സ്വപ്നശീല, സ്വപ്നം എന്ന് വെച്ചാൽ ഉറപ്പ്, അധികം ഉറങ്ങുന്നവനും യോഗം സാധ്യമാണ്. അതിജാഗ്രത, കൂടുതൽ സമയം ഉണർന്നിരിക്കുന്നു അവനും സാധ്യമല്ല. മറ്റൊരു ആവേശം കൊണ്ട് കൂടുതൽ സമയം രാത്രി ഉറങ്ങാതിരുന്നു ധ്യാനിച്ചാൽ അത് അപകടമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വിഭ്രാന്തി, മനസ്സിന് വിഭ്രാന്തി ഉണ്ടാവും, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവായി പറയുന്നു. അതുകൊണ്ട് എന്താണ് യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. കഥം പുനർയോഗോ ഭവതി തിച്ചതി യുക്താഹാര വിഹാരസ്യ. എങ്ങനെ യോഗം ശ്രദ്ധിക്കും, ഒരാളുടെ മനസ്സിന് എങ്ങനെ എപ്പോ ഏകാഗ്രത വരുന്നു? ആഹ്രീതി ആഹാരവും അന്നം, അന്നം യുക്തമായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായും പറയേണ്ടത് താമസികമായ ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇനി പറയും അന്ന നിയമങ്ങൾ അടുത്തിന് വിശദീകരിച്ച് പറയുന്നുണ്ട്. സാത്വികമായ ആഹാരം, അത് നേരത്തെ പറഞ്ഞ ആഹാരത്തിന്റെ അളവിനെ കുറിച്ചാണ്, ഇവിടെ പറയുന്ന ആഹാരത്തിന്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. അതും കൂടെ ചേർത്ത് പറയുകയാണ്. ചുരുക്കത്തിൽ ആഹാരയുക്തമായിരിക്കും. ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കഴിക്കരുത്. താമസ സ്വഭാവമുള്ള ആഹാരങ്ങൾ, മത്സ്യമാംസാദി, അത് കഴിക്കരുത്. മനസ്സിന് താമസിക ഭാവത്തെ കൊണ്ടുവരും. ചിലത് പറയും കഴിക്കുന്നതിൽ എന്തിരിക്കുന്നു, മനസ്സല്ലേ, മനസ്സ് ശരിയായിരുന്നു. ഒരു സാധകനെ സംബന്ധിച്ച് അതൊരിക്കലും ശരിയല്ല. ഒരു ഗുണാതീതനെ സംബന്ധിച്ച് ശരിയാണ്. ബാഹ്യമായ നിയമങ്ങളൊന്നും നമ്മുടെ ബാധകമല്ല. പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ച് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് മനസ്സിന്റെ സ്വഭാവത്തെ ദുഷിപ്പിക്കും, കൂടുതൽ പരുഷമാക്കും, മനസ്സിനെ കൂടുതൽ ദുഷിപ്പിക്കും. അത് സത്യമായ ആഹാരങ്ങൾ തന്നെ കഴിക്കണം. മനസ്സാണ് കാര്യം, കഴിക്കുന്ന ആഹാരത്തിലല്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ആഹാരം തീർച്ചയായും മനസ്സിനെ ദുഷിപ്പിക്കും. അതിനുദാഹരണം മദ്യം തന്നെ. മദ്യം കഴിക്കുമ്പോൾ മനസ്സിന് ലഹരി ഉണ്ടാകുന്ന എന്തുകൊണ്ട്? ആഹാരം അന്നപാനാദികൾ മനസ്സിനെ സ്വാധീനിക്കുന്നു. സ്വാധീനിക്കാതിരുന്നെങ്കിൽ മദ്യം കഴിച്ചാൽ ലഹരി വരാതിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്? ഉള്ളിലേക്ക് ചെല്ലുന്നത് മനസ്സിനെ സ്വാധീനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മത്സ്യമാംസാദികളും അതുപോലെ തീക്ഷ്ണമായ രാക്ഷസികമായ ആഹാരങ്ങളും മനസ്സിനെ അതുപോലെ തന്നെ മനസ്സിനെ ചഞ്ചലതയുണ്ടാക്കും. അപ്പൊ മനസ്സിനിവിടെ വരേണ്ടത് സാത്വിക ഭാവമാണ്. സാത്വികമായ ഭാവത്തിലെ ഏകാഗ്രതയും നിരോധവും എല്ലാം സംഭവിക്കും. അത് പറയുമ്പോൾ ചിലര് ചോദിക്കും, അസുരന്മാരെ കൊണ്ട് തപസ് ചെയ്തിട്ടുണ്ടല്ലോ, അവർ തപസ് ചെയ്ത് സിദ്ധികളൊക്കെ നേടിയിട്ടുണ്ടല്ലോ, അവര് ഇതുപോലെ സാത്വികമായി ജീവിച്ചിരുന്നവരാണോ എന്നൊക്കെ ചോദിക്കും. അസുര തപസ് ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം കഴിക്കാം. അസുരന്മാര് ചെയ്ത തപസ്സിന് അസുര തപസ് എന്നൊരു, അവരുടെ മനസ്സ് ഏകാഗ്രപ്പെട്ടത് ആസുരികമായ ഭാവങ്ങളിലായിരുന്നു. ഇപ്പോ രാവണൻ തപസ് ചെയ്തത് സീതയെ അപഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ മനസ്സിന്റെ ഏകാഗ്രത അത്തരം കാര്യങ്ങളിലായിരിക്കും. അവർ തപസ് ചെയ്യും, അത് നേടും, അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യും. അപ്പൊ ആസുര തപസ്സിന് നിയമങ്ങൾ ആവശ്യമുണ്ട്. ആസുരഭാവങ്ങളിൽ മനസ്സ് ഏകാഗ്രപ്പെട്ടു, കാമക്രോധാദികളിൽ മനസ്സ് ഏകാഗ്രപ്പെടുന്നതിന് അവിടെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. ഇത്തരം കാരണം മനസ്സിന് ഇഷ്ടമുള്ളതിന് മനസ്സ് പറഞ്ഞല്ലോ, ആസുര തപസ് ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടം അത്തരം വിഷയങ്ങളിലായിരിക്കും. അവിടെ ഏകാഗ്രപ്പെട്ടു. ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ യുക്താഹാര വിഹാരസ്യ, ഇവിടെ പറയുന്ന സാത്വികമായ ഭാവനയാണ്. അസുരന്മാരെ തപസ് ചെയ്ത് മോക്ഷം നേടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ത്രിലോകാധിപത്യം വേണം, ദേവേന്ദ്ര പദവി വേണം, അതിനൊക്കെ വേണ്ടിയാ തപസ് ചെയ്യുന്നത്. അതിനുവേണ്ടി കഠിനമായ തപസ് ചെയ്യുന്നതിന് ഈ പറയുന്ന നിയമങ്ങൾ ആവശ്യമില്ല. ഈശ്വരനെ ധ്യാനിക്കുന്നതിന്, ഈശ്വരൻ പരമപവിത്രമായ വസ്തുവാണ്, അതിനെ ധ്യാനിക്കുന്നതിന് ഈ പറയുന്ന തരത്തിൽ മനസ്സിന് ശുദ്ധിയുള്ളതിനെ പറ്റും. അപ്പം വേറെ ചോദിക്കും പല സംശയങ്ങളും, വാത്മീകി കാട്ടാളനായിരുന്നു, തപസ് ചെയ്തു, പക്ഷിമൃഗാദികളെയൊക്കെ കൊന്നു തിന്ന് ഇരുന്ന ആളാണ്. അപ്പോ വാത്മീകിക്ക് അത് കഴിഞ്ഞെന്തുകൊണ്ട് പട്ടണനായിരുന്നെങ്കിലും സപ്തർഷികളുടെ സാമീപ്യം കൊണ്ട് പാപങ്ങളെല്ലാം ഒടുങ്ങി ക്ഷണം കൊണ്ട് നല്ല യോഗ്യത സമ്പാദിച്ചു. അത് മഹാത്മാക്കളുടെ സമ്പർക്കം കൊണ്ട് ചിലർക്ക് അതുവരെ പാപിഷ്ടമായ ജീവിതം നയിക്കുന്നവർക്കും പെട്ടെന്ന് പരിവർത്തനം വരും. ആ പരിവർത്തനം കൊണ്ട് എന്ത് സംഭവിക്കാം? അതാണ് പാപേഭ്യ പാപകൃത്തമഹ. ഏറ്റവും പാപികളിൽ വെച്ച് ഏറ്റവും പാപിയായാലും ശരി, അവനെ രക്ഷപ്പെടാൻ. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ പാപം തുടർന്നുകൊണ്ടല്ല, ആ പാപം നിർത്തി അയാൾ പരിവർത്തനം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തുടരാൻ പറ്റത്തില്ല. പാപവും പരിവർത്തനവും ഒരുമിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ എതിരായി എന്തൊക്കെ യുക്തിവാദങ്ങൾ പറഞ്ഞാൽ അതൊന്നും നിലനിൽക്കത്തില്ല. പൂർണ്ണമായും അഹിംസാത്മകമായ ജീവിതം, ആഹാര യുക്തമായ ആഹാരം ഉള്ളവനെ ധ്യാനം സാധ്യമാകും. അല്ലാത്തവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഏകാഗ്രമായ ഈശ്വര ധ്യാനം സാധ്യമല്ല. മനസ്സിൽ ഹിംസാത്മകമായ ഭാവങ്ങൾ വരുന്ന ആഹാര രീതിയും ധ്യാനം യോജിക്കത്തില്ല. അണിയുക്ത ആഹാരം വിരച്ചിട്ട് ചോദിക്കും. മറ്റ് പല മതവിശ്വാസികൾ അവർക്കിങ്ങനെ ഭക്ഷണത്തിനൊന്നും ക്രമമില്ല, സസ്യാഹാരം കഴിക്കണമെന്നൊന്നുമില്ല. അവര് ഇതെല്ലാം ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് തന്നെ അവര് മതപരമായ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷെ മതപരമായ ജീവിതം ഒക്കെ നയിക്കാൻ പറ്റും, ഈ പറയുന്ന ധ്യാന ജീവിതം നയിക്കാൻ ഒക്കത്തില്ല. അതവിടെ കാണത്തില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും മതവിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും ഈ ധ്യാന മാർഗത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരിക്കും. മറ്റ് മതാനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ചെയ്യുന്നത് എങ്ങനെ ജീവിക്കുന്നവനുമാകാം. അവിടെ നീ പറയുന്ന തരത്തിലുള്ള ധ്യാനാത്മകമായ ഇത് കാണത്തില്ല. അതുകൊണ്ട് യുക്താഹാര വിഹാരം ഭഗവാൻ പറയുന്ന തരത്തിൽ ധ്യാനിക്കണമെന്ന്. അവിടെ യുക്താഹാര വിഹാരം കൂടിയേ തീരൂ, അതൊഴിവാക്കി സാധ്യമല്ല. ആഹ്രയതീത്യാഹാരോ അന്നം വിഹരണം വിഹാര പദക്രം പാദക്രം. വിഹാരം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് പാദക്രമം എന്ന് പറയും. വിചാരിച്ചാൽ നടത്ത യോജന എന്ന പരം ഗച്ഛേത്. പഴയകാലത്ത് സന്യാസിമാർക്ക് എങ്ങനെ നിയമങ്ങളൊക്കെ വായിക്കും? ആ സന്യാസി എന്ന് വെച്ചാൽ പരിവ്രാജകനാണ്. പരിവ്രാജകൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. യോജന എന്ന പരം ഗച്ഛേത്, ഒരു യോജനയിൽ കൂടുതൽ സഞ്ചരിക്കാൻ പാടില്ല. ഒരു യോജനയിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരീരം ക്ഷീണിക്കും, ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ യാത്ര ചെയ്യുന്നവർക്കൊന്നും ധ്യാനമൊന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു യോജനയിൽ ക്യാമ്പ് ചെയ്യുക, വീണ്ടും ഒരു യോജന സഞ്ചരിക്കുക, അങ്ങനെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിഹരണം വിഹാരം എന്ന് പ്രത്യേകം പറഞ്ഞു. പഴയകാലത്ത് സന്യാസിമാരിലിങ്ങനെ കറങ്ങി നടന്നതുകൊണ്ടാണ്. മറ്റു പ്രവൃത്തികളെ കുറിച്ച് ഇനി പറയുന്നു. തോ യുക്തോ നിയത പരിമാണു യസ്യസ യുക്താഹാര വിഹാര തസ്യ. അപ്പൊ അതിനും ഒരു നിയതത്വം വേണം. ശരീരത്തെയും മനസ്സെയും ക്ഷീണിപ്പിക്കുന്ന ദുഷിപ്പിക്കുന്ന ഒന്നും പാടില്ല. തഥാ യുക്തജ്യേഷ്ഠ യുക്ത നിയതാ ജ്യേഷ്ഠ യസ്യ കർമ്മസു തസ്യ. അതുപോലെ കർമ്മങ്ങളിലും യുക്തനായിരിക്കണം. യുക്ത നിയതാ ജ്യേഷ്ഠ യസ്യ കർമ്മസു തഥാ യുക്ത ജ്യേഷ്ഠസ്യ. അപ്പോൾ പ്രവൃത്തികളിൽ അതുപോലെ ഒരു മിതത്വം വേണം. പ്രവർത്തിക്കാം, പക്ഷേ ശരീരത്തെ ക്ലേശിപ്പിക്കത്തക്ക രീതിയിൽ അധികമായി പ്രവർത്തിക്കുക, യോഗത്തിനെ ബാധിക്കത്തക്ക തരത്തിൽ പ്രവർത്തിക്കുക, അത് സാധ്യമല്ല. അധികമായി കായക്ലേശം വന്നു അധ്വാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ധ്യാനിക്കാതിരിക്കുമ്പോൾ ശരീരം വേദനിക്കും, നടുവേദന വരും, ധ്യാനം പറ്റത്തില്ല. പ്രവൃത്തി ചെയ്യുന്നത് ദോഷമല്ല, പക്ഷെ അത് മിതമായിട്ടായിരിക്കണം. വളരെ സമയം പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുക, പിന്നെ ധ്യാനിക്കാൻ ചെന്നിരുന്നാൽ ധ്യാനം ശരിയാകത്തില്ല, ധ്യാനം വേണമെന്നുണ്ടെങ്കിൽ. അവിടെയും പ്രവൃത്തിയിലും ചെയ്യുക. അപ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ വേർക്കാതെ പണിയെടുക്കുന്നതായിരിക്കും, സൂത്രപ്പണി, അതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നു. അതായത് ശരീരം വേർത്താലും ശരീരത്തിന് ക്ഷീണം തോന്നണമെന്നില്ല, ജോലി ചെയ്യുന്നവൻ മടിയനാണ്, ശരീരം വേർക്കുമ്പോൾ ക്ഷീണം തോന്നും. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അധ്വാനം എന്ന് പറയുന്നത് ശരീരത്തിന് വ്യായാമം കൂടെയാണ്. ജോലി ചെയ്യാത്തവർ അധ്വാനിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേദനയാണ്, വ്യായാമമാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നു. ശരീരത്തിൻ്റെ ക്രമം, പരിമിതി, ഇതിനെയൊക്കെ അതിലംഘിച്ച് പ്രവർത്തിക്കുക, അത് പാടില്ല. ഓരോരുത്തരുടെ ശരീരസ്ഥിതി വേറെ വേറെ ആയി, ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഒരാൾക്ക് കൂടുതൽ അധ്വാനിച്ചാലും ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും അതയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾക്ക് അധ്വാനിക്കാം, ധ്യാനിക്കാം, അത് ദോഷം ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ ശരീരഘടനയും കൂടെ ആശ്രയിച്ചിരിക്കുന്നു. എന്തായാലും അത് ശരീരത്തിന് യോജിച്ച രീതിയായിരിക്കണം, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. മനസ്സിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, എത്ര മണിക്കൂർ ചെയ്യുന്നു എന്നുള്ളതല്ല മുഖ്യം, ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ശരീരത്തിനും മനസ്സിനും അനുകൂലമാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഒരു പരിധിക്കപ്പുറം ക്ലേശിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നീട് ആ പ്രവൃത്തി അയാൾക്ക് കഴിഞ്ഞ് ഉറങ്ങാനേ പറ്റൂ, ധ്യാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യുക്ത നിയത ചേഷ്ട യസ്യ കർമ്മ സത്യ, യുക്തചേഷ്ടനായിരിക്കണം. തഥാ യുക്ത സ്വപ്ന അവബോധസ്യ യുക്തോ സ്വപ്നശ്ച അവബോധശ്ചതോ നിയതകാലു യസ്യ തസ്യ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്താണ് നിയതകാലം, സ്വപ്നത്തിനും അവബോധത്തിനും എല്ലാം നിശ്ചിതമായൊരു കാലം വേണം. ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും ഒന്നും യാതൊരു സമയനിഷ്ഠയില്ലാത്തവർക്ക് യോഗ സാധ്യമല്ല. അത് അനിയന്ത്രിതമായ ജീവിതം, അത് പറ്റത്തില്ല. യോഗമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ലയമാണ്, അതിന് അവൻ്റെ ജീവിതത്തിനും അങ്ങനെ ഒരു ലയം ഉണ്ടായാലേ പറ്റും. ജീവിതത്തിൽ അടുക്കും ചിട്ടിയില്ലാത്തവർക്ക് ഒരിക്കലും യോഗ സാധ്യമല്ല, മറ്റു പലതും സാധ്യമാകും. അപ്പോൾ ഒരു ക്രമബദ്ധത ജീവിതത്തിന് വരണം. അതാണ് യുക്തശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് യുക്ത സ്വപ്നാവബോധസ്യ. അത് വേണം. അത് നമുക്കറിയാം, ഇന്ന് പകല് ഒരു സമയം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ വീണ്ടും ആ ഉറക്കം വരും. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും മനസ്സ് തന്നെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സമയനിഷ്ഠ വയ്ക്കുക. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാലം പ്രത്യേകം പറയും നിയത കാലവും, കാലത്തിൽ നിയമം വയ്ക്കുക എല്ലാ കാര്യങ്ങളും. ഒരടുക്കും ചിട്ടയും വയ്ക്കുക. യോഗിയാകണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. നിയത കാലവും യസ്യ എല്ലാത്തിനും. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മളതിന് കാലത്തെ ക്രമപ്പെടുത്തുക. അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുത്തായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച രീതിയിൽ നമ്മൾ എന്തായാലും അതിനൊരു ക്രമം, ഒരു ചിട്ട അത് ആവശ്യമാണ്. ജീവിതത്തിലൊരു ചിട്ട ആവശ്യമാണ്. അല്ലാത്തവന് ഒരിക്കലും ഈ പറയുന്ന സാധനങ്ങളൊന്നും സാധ്യമല്ല. സാഹചര്യങ്ങൾ അത്തരം ചിട്ടകൾക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കുക, അതിനുവേണ്ടി സമയം കളയാതിരിക്കുക, അതാണ് നല്ലത്. യോഗി ആണെങ്കിൽ ആ ചിട്ടകൾ കൂടിയേ തീരൂ. മനസ്സിനങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ മനസ്സ് പറയും വിശക്കുന്നു. ഉറങ്ങുന്ന സമയമാകുമ്പോൾ മനസ്സ് പറയും ഉറങ്ങണം. അതിനൊരു സമയം മനസ്സിനെ ശീലിപ്പിച്ചിട്ടില്ല. അതുപോലെ ധ്യാനിക്കേണ്ട സമയമാകുമ്പോൾ മനസ്സ് പറയും ധ്യാനിക്കണം. അത് മറ്റുള്ള പ്രവൃത്തികളെ പോലെ തന്നെ, അത് വിശപ്പും ഉറക്കവും പോലെ തന്നെ. ധ്യാനത്തെ ഒരാൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഉറങ്ങിയേ പറ്റും, ഉറക്കം വരും. അതേപോലെ ധ്യാനിക്കേണ്ട സമയമാകുമ്പോൾ ധ്യാനിച്ചേ പറ്റൂ, ധ്യാനിച്ച് തന്നെ തീരണം. അപ്പോൾ ധ്യാനിച്ചില്ലെങ്കിൽ ഉറക്കം വരും, അങ്ങനെ വരും. ഇതങ്ങനെയല്ല, നമുക്ക് ധ്യാനിക്കാൻ തുടങ്ങുമ്പോഴാണ് ഉറക്കം വരും. എന്തുകൊണ്ട്? മനസ്സതിന് സന്നദ്ധമായിരിക്കും ആ സമയത്ത് അത് ചെയ്യുന്നതിന്. അത് ആ സമയനിഷ്ഠ ഉള്ള ഒരാൾ, ജീവിതത്തിൽ അങ്ങനെ ഒരു നിഷ്ഠയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അത് ശീലിക്കുകയാണെങ്കിൽ, ധ്യാനം ശീലിക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ മനസ്സ് പറയും എനിക്ക് ധ്യാനിക്കണം, മറ്റു പരിപാടിയൊക്കെ നിർത്ത്, ഇനി ധ്യാനിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ ധ്യാനിക്കാൻ മനസ്സ് തയ്യാറെടുത്തു കഴിഞ്ഞാൽ മനസ്സിനത് ഇഷ്ടമായി, പിന്നെ ഉറക്കം വരത്തില്ല. ഇത് ഉറക്കുന്നതിനും നിഷ്ഠയില്ല, ധ്യാനിക്കുന്നതിനും നിഷ്ഠയില്ല. അങ്ങനെ മനസ്സിന് വരുമ്പോൾ മനസ്സിന് തന്നെ ആകെ ആശയക്കുഴപ്പം വരും. ഇയാൾ എന്തിനാ തുടങ്ങുന്നത്? ഉറങ്ങാനാണോ അത് ധ്യാനിക്കാനാണോ? മനസ്സിന് കാര്യങ്ങൾ പിടികിട്ടാതെ വരും. അപ്പോൾ അത് വിചാരിക്കും ഈ തയ്യാറെടുക്കുന്ന ഉറങ്ങാനായിരിക്കും, അതുകൊണ്ട് അതങ്ങ് ഉറങ്ങും. എന്തുകൊണ്ട്? നിയതകാലം. ഇതൊന്നും നിയതകാലത്ത് ചെയ്യാത്തതുകൊണ്ട്. യസ്യതസ്യ. അപ്പോൾ ആൾക്കാർ ചിന്തിക്കും ആശ്രമത്തിൽ പല കാര്യങ്ങളും പല പ്രവൃത്തികളും ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇതൊക്കെ നിയതകാലത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെല്ലാം നമ്മളൊരു ക്രമത്തെ ഉണ്ടാക്കിയെടുക്കുക. ചുറ്റുപാടുകൾക്കനുസരിച്ച് എല്ലാത്തിനും എല്ലായ്പ്പോഴും നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഉള്ള സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി ശരിയാക്കിയെടുക്കുക. എന്തായാലും അതിന് യുക്തത ആവശ്യമാണ്, അല്ലെങ്കിൽ യോഗം സാധ്യമല്ല. യുക്താഹാര വിഹാരസ്യ യുക്തജ്യേഷ്ഠസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ. ഇതെല്ലാത്തിനും യുക്ത ചേർത്തിരിക്കുകയാണ്. ഉറക്കത്തിനും ഉണരുന്നതിനും സമയനിഷ്ഠ, പ്രവൃത്തിയിലുള്ള നിഷ്ഠ, ഇതെല്ലാം വേണം. അങ്ങനെയുള്ള യോഗിനോ യോഗോ ഭവതി. എങ്ങനെ? ദുഃഖ ദുഃഖാനി സർവാണി ഹന്തീരി ദുഃഖ. അങ്ങനെയുള്ളവന് ആ യോഗം അനുഷ്ഠിച്ചാൽ അത് ഫലവത്തായിത്തീരും. അതാണ് പറയുന്നത് ദുഃഖ, ദുഃഖത്തെ നശിപ്പിക്കുന്നതായിത്തീരും. പറയുന്നു സർവസംസാര ദുഃഖക്ഷയകൃത് യോഗോ ഭവതി. സർവസംസാര ദുഃഖക്ഷയത്തെ ഉണ്ടാക്കുന്നതായിത്തീരും യോഗം. യോഗ സർവസംസാര ദുഃഖത്തെയും നശിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നിർവാണപരമ യോഗം കൊണ്ടൊരുവൻ സാധിക്കുന്ന എന്താണ്? ശാന്തി. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. സുഖം എന്നുള്ളത് കൂടുതൽ ഉപയോഗിക്കുന്ന ശബ്ദശാന്തിയാണ്. ആ മനഃശാന്തി യോഗം തരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മൊത്തം അയുക്തത നിലനിർത്തണം എല്ലായിടത്തും. ജീവിതത്തിനൊരു നിയന്ത്രണവും ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമവും പ്രാഥമികമായിട്ട്. ഇതെല്ലാം ഉള്ളവന് ഇതിലെന്തെങ്കിലും പുരോഗമിക്കാൻ പറ്റൂ, പരിശീലിക്കാൻ പറ്റൂ എന്നാണ്. അതെല്ലാം മനസ്സാണ്, പുറമേ എന്തായിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. യുക്താഹാരവിഹാരസ്യ, യുക്ത ആഹാരവിഹാരങ്ങളിൽ യുക്തനായിരിക്കുന്നവൻ. പ്രവൃത്തിയിലും ഭക്ഷണത്തിലും, ഭക്ഷണമാണ് മുഖ്യം, പ്രവൃത്തിക്ക് ആധാരം അതുകൊണ്ട് അതിനാദ്യം എല്ലാ പ്രവൃത്തികളെയും പറയുന്നുണ്ടടുത്ത്. കർമ്മസു യുക്തജ്യേഷ്ഠസ്യ, പ്രവൃത്തികളിൽ യുക്തജ്യേഷ്ഠനായിരിക്കുക. അവസരമനുസരിച്ച് ആവശ്യത്തിന് പ്രവർത്തിക്കുക. യുക്തസ്വപ്ന അവബോധസ്യ, സ്വപ്നത്തിനും അവബോധത്തിനും യുക്തനായിരിക്കുക. അവിടെ സമയക്ലിപ്തത തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരിക്കുക. അങ്ങനെയുള്ളവന് യോഗ ദുഃഖ ഭവതി, യോഗം ഫലവത്തായിത്തീരുന്നു. അല്ലാത്തവന് യോഗ അനുഷ്ഠാനത്തിന് ക്ലിഷ്ടതയുണ്ടാക്കുന്നു. ഇതെല്ലാം ഒരു സാധുവിനെ സംബന്ധിച്ചാണ്, ഗുണാതീതനെ സംബന്ധിച്ചല്ല. ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമമോ നിയമത്തിന്റെ അഭാവമോ ഒന്നുമില്ല. സാധകൻ ഒരിക്കലും അതിനെ കണ്ടിട്ട് അതുപോലെ അനുകരിക്കാൻ പാടില്ല. അവർ ഈ നിഷ്ഠകളെല്ലാം പുലർത്തണം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ആധ്യാത്മികം മാത്രമല്ല, ലൗകികവുമാണ്. കാരണം ഒരു മനുഷ്യൻ അവന്റെ ലൗകിക ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഗീതയെ സമഗ്രശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ജീവിതത്തിൽ ഒരുവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് യോഗത്തിന് സഹായിക്കുന്നേ ഉള്ളൂ. യോഗം ആചരിച്ചില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നല്ലതാണ്. അങ്ങനെ യോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് യുക്താഹാര വിഹാരനായി അയാളതിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്നു. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്യുച്യതേ തദാ അധാദുനാ കദാ യുക്തോ ഭവതി ഇത്യുച്യതേ. ആദ്യം പറഞ്ഞ യോഗത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളാണ്. എന്നിട്ട് യോഗം അഭ്യസിക്കുന്ന, ധ്യാനം അഭ്യസിക്കുന്ന സമയം എങ്ങനെയത് അഭ്യസിക്കണം, അതിന്റെ മാനസികമായ അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ യോഗം ചെയ്യാത്ത സമയത്ത് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും പറയണം. അതിന് മുമ്പ് പറഞ്ഞു യുക്താഹാര വിഹാരനായിരിക്കണം യോഗം അനുഷ്ഠിക്കാത്ത സമയത്ത്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഒരാൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അധുന കഥായുക്തോഭവതി, അയാൾ എങ്ങനെ എപ്പോ യുക്തനായിത്തീരുന്നു. യഥാ വിനിയതം ചിത്തം വിശേഷേണ നിയതം സംയതം ഏകാഗ്രത ആപന്നം ചിത്തം ഹിത്വാ ബാഹ്യാർത്ഥചിന്ത ആത്മന്യേവ കേവലേ അവതിഷ്ഠതേ സ്വാത്മനിസ്ഥിതിം ലഭതേ. ധ്യാനിക്കേണ്ട രീതിയെക്കുറിച്ച് ഇനിയും പറയും. മുമ്പ് പറഞ്ഞു ഭഗവത്ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ധ്യാനിക്കുന്ന ആ ചിത്രം ഈ യുക്താഹാര വിഹാരങ്ങളോടുകൂടി യുക്തചേഷ്ടനായി ഒരാൾ ധ്യാനിക്കുകയാണെങ്കിൽ എപ്പോഴാണോ വിനിയതം ചിത്തം, ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണ്? വിശേഷണ നിയതം, ചിത്തത്തിന്റെ നിയതഭാവം എന്ന് വെച്ചാൽ എന്താണ്? ചിത്തത്തിന്റെ സംയതഭാവം പറയുന്നത് ചിത്തത്തിന്റെ ഏകാഗ്രതാഭാവം, ചിത്തം ഏകാഗ്രമായിത്തീരുന്നു. ചിത്തം ഏകാഗ്രമായിത്തീരുന്നതിന്റെ ലക്ഷണം എന്താണ്? ഹിത്വാ ബാഹ്യാർത്ഥ ചിന്ത. ആ യോഗി ധ്യാനത്തിന് ഉരുമ്പെടുമ്പോൾ ആ മനസ്സ് ചിത്തം സ്വയം തന്നെ ഹിത്വാ ബാഹ്യാർത്ഥ ചിന്ത, അതുവരെ ഉണ്ടായിരുന്ന ബാഹ്യചിന്തകളെല്ലാം വിട്ടിട്ട് ചിത്തത്തിനൊരു ആലംബനമില്ലാതെ സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചിത്തത്തിന്റെ ആലംബനം വിഷയങ്ങളാണ്, അതാണ് ഇവിടെ ബാഹ്യാർത്ഥ ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ ഏകാഗ്രപ്പെടുന്ന ചിത്തം അതെല്ലാം വിട്ടിട്ട് ആത്മന്യേവ കേവലേ അവതിഷ്ഠതേ, ചിത്തത്തിന് ഏക വിഷയമാകുന്നു, യോഗാന്തമാകുന്നു. കേവലേ ആത്മന്യേവ അവതിഷ്ഠതേ, അവതിഷ്ഠത ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് യോഗി ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സ് നീക്കുന്നു എന്നർത്ഥം. യോഗി ധ്യാനിക്കുന്ന എന്തിനാണ്? പരമാത്മാവിന്. ആ പരമാത്മാവിൽ തന്നെ മനസ്സ് നീക്കുന്നു. പക്ഷെ അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ നിഷ്ഠകളും അവന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്നു. അങ്ങനെ എല്ലാ നിഷ്ഠകളും ജീവിതത്തിലുള്ള ഒരുവന്റെ മനസ്സ് ആത്മന്യവ കേവല അവതിഷ്ഠത, അവൻ ധ്യാനിക്കുമ്പോൾ ബ്രഹ്മസംസ്പർശം എന്ന് പറയുന്നു. ആ ബ്രഹ്മസംസ്പർശത്തിൽ ചിത്തമിരിക്കുന്നു. ഇനി പറയുന്നത് എന്തിനാ? എവിടെയാണോ താൻ ചിത്തത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് യോഗി, ചിത്തം അവിടെ സ്വയം ഉറച്ചു നിൽക്കുന്നു. കേവല അവതിഷ്ഠത എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. സ്വാത്മനിസ്ഥിതം ലഭതേ, സ്വാത്മാവിൽ, സ്വാത്മാവെന്ന് പറയുന്നത് പരമാത്മാവ് രണ്ടുമൊന്ന് തന്നെ. ഭഗവത് ധ്യാനവും ആത്മധ്യാനവും രണ്ടും രണ്ടല്ല. ഭഗവത് ധ്യാനവും അഹന്താധ്യാനവും രണ്ടും രണ്ടാണ്. പക്ഷെ ഭഗവത്ധ്യാനവും ആത്മധ്യാനവും ഒന്നും. ഈ ഉപാധികളെല്ലാം ഭേദിച്ച് വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്മാറി ചിത്തം ആത്മാഭിമുഖമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ പരമാത്മാവെന്നോ ജീവാത്മാവെന്നോ അങ്ങനെയുള്ള ചിന്തയില്ല. അങ്ങനെ ചിന്തയില്ലാതെ ആ ചിത്തം എവിടെയാണോ ഉറയ്ക്കുന്നത് അത് തന്നെ സ്വാത്മാ, അത് തന്നെ പരമാത്മാ, അവിടെ ചിത്തത്തിന് സ്ഥിതി ഉണ്ടാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ചിത്തം സാധാരണഗതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? പറയുന്നു നിസ്പൃഹ സർവ കാമേഭ്യോ നിർഗത അധിഷ്ഠ അധിഷ്ഠ വിഷയഭ്യ സ്പൃഹ തൃഷ്ണ യസ്യ യോഗിന സ. സാധാരണ മനസ്സ് എന്തുകൊണ്ട് പോകുന്നില്ല? പറഞ്ഞല്ലോ, മനസ്സിൽ കാമനകളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇഷ്ടമുള്ള വിഷയത്തേക്ക്, അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് പോകും. അതാണ് ചിന്ത, മനസ്സിന്റെ ചിന്ത. മനസ്സിന് തോന്നുന്നിടത്തേക്ക് അത് പോകും. അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. മനസ്സിന് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു നോക്കുമ്പോൾ ചെറു ചിന്തിക്കും, മനസ്സ് ഭയം വരുന്നു, അതിഷ്ടമായിട്ടാണോ? ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ മനസ്സ് ഓർക്കും. ഭൂതകാലത്തിൽ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മനസ്സിന് ഇഷ്ടമായിട്ടാണോ? അവിടെ പോകും ധ്യാനിക്കുമ്പോൾ. ധ്യാനിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അങ്ങനെ സംശയമുണ്ടാവും, ഇത് മനസ്സിഷ്ടമുള്ളിടത്ത് അല്ലല്ലോ പോകുന്നു, ഇഷ്ടമില്ലാത്തടത്തും പോകുന്നുണ്ടോ? പോകണ്ടെന്ന് ആഗ്രഹിക്കുന്നിടത്ത് പോകും. വെറുപ്പ് ഒരാളോട് ഇഷ്ടമില്ല, പക്ഷെ ധ്യാനിക്കുമ്പോൾ ആ ദുർമുഖം തന്നെ കാണുന്നു, അത് ഇഷ്ടമായിട്ടാണ്. നാശം ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഇവന്റെ മുഖമാണല്ലോ പറഞ്ഞത്. ഇതെങ്ങനെയാ മനസ്സിന് ഇഷ്ടമാകും? മനസ്സങ്ങനെയും പോകുന്നു. മനസ്സ് ഒരു നിയന്ത്രണത്തിന് നിന്ന് വരുന്നുണ്ട്. വെറുപ്പുള്ളിടത്തേക്കും മനസ്സ് പോകുന്നു. അതെന്താണ് അങ്ങനെ വരുന്നത്? അപ്പോ അവിടെ അത് വാസ്തവത്തിൽ ഇഷ്ടമില്ലല്ലോ, അത് വെറുപ്പാണല്ലോ, അവിടേക്ക് എങ്ങനെ പോകുന്നു? അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിന്റെ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് മനസ്സിന് സുഖം ഇഷ്ടമായി വരും, ചില സമയം മനസ്സിന് വേദന ഇഷ്ടമായിട്ട് വരും. ചിലർ ഇഷ്ടപ്പെട്ട് കരയാറില്ല, കരയുന്നതിനൊരിഷ്ടം, അതുകൊണ്ട് കരയും. കരയുന്നതാണ് സുഖമെന്ന് പറയും. ചില മനസ്സിന് അങ്ങനെ പോകും. ജീവൻ അതിഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഭാഗം ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ മറ്റൊരു ഭാഗം ഇഷ്ടപ്പെടുന്നു. മനസ്സിന് പല മുഖങ്ങളുണ്ട്. ചില മുഖങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോകും. ചിലപ്പോൾ മനസ്സിഷ്ടപ്പെടുന്ന ശത്രുവിനായിരിക്കും, മിത്രത്തെ ആയിരിക്കത്തില്ല. അത് ഏതുപോലെ മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോൾ കയ്പ്പും ഇഷ്ടപ്പെടും ചില സമയത്ത്. അതുപോലെ മനസ്സിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അത് പ്രതികൂലമായിരിക്കുന്നതിനെയും ചിലപ്പോൾ അത് അനുകൂലമായി കണ്ടുകളയും. മനസ്സങ്ങോട്ട് പോകും. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സ് കൂടുതൽ കുതിറി ഓടുന്നു. അപ്പൊ നമ്മൾ ഇഷ്ടങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ മനസ്സെന്ത് ചെയ്യും? അനിഷ്ടങ്ങളിലേക്ക് ഇഷ്ടം ഭാവിച്ചു പോകും. മനസ്സ് അതിലൊരിഷ്ടം കാണിക്കും, ഇഷ്ടം കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകും. അപ്പൊ ശത്രുവിന്റെ മുഖമായിരിക്കും ഇപ്പം മനസ്സ് കാണാൻ ആഗ്രഹിക്കുന്നത്, അങ്ങോട്ട് പോകും. അത് മനസ്സിന്റെ ഒരിഷ്ടം. ജീവൻ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് മനസ്സിന്റെ ഇഷ്ടവും അനിഷ്ടവും വിചിത്രമായി തീരുന്നത്. ആ ജീവന്റെ ഇഷ്ടവും അനിഷ്ടവുമായിട്ട് അത് യോജിച്ചു പോകുന്നു. ധ്യാനിക്കാനിരിക്കുന്ന ജീവന്റെ ഇഷ്ടം എന്താണ്? മനസ്സ് ഈശ്വരൻ നിൽക്കുക, അത് ജീവന്റെ ഇഷ്ടം. മനസ്സിന്റെ ഇഷ്ടമാണെങ്കിലോ അതല്ല, മനസ്സവന്റെ നിയന്ത്രണത്തിൽ. അപ്പൊ മനസ്സ് വേറൊരു ഇഷ്ടത്തെ സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ ജീവന്റെ ഇഷ്ടമായി നിൽക്കുന്ന മനസ്സ് ജീവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവന്റെ നിയന്ത്രണത്തിന് അതീതമായൊരു മനസ്സ്, മനസ്സിന്റെ ഒരു ഭാഗം അതിൻ്റെതായ ഇഷ്ടങ്ങളിൽ പുറകെ പോകും. അല്ലെങ്കിൽ വിവേകം ജീവനോട് ചേർന്ന് നിന്ന് അതിൻ്റെതായ ഇഷ്ടങ്ങളെ സങ്കല്പിച്ചുകൊണ്ടിരിക്കും. ഈശ്വരനും സസംഗമൊക്കെയാണ് അതിനിഷ്ടം. പക്ഷേ അതേസമയം തന്നെ മനസ്സ് വേറൊരു ഭാവത്തെ പ്രാപിച്ച് അതിൻ്റെ ഇഷ്ടങ്ങളെ സൃഷ്ടിച്ച് അത് അങ്ങോട്ടോടും. ചുരുക്കത്തിൽ മനസ്സ് പോകുന്ന അതിനിഷ്ടം ഉള്ളത് തന്നെ. അത് ചിലപ്പോൾ ശത്രുവായിരിക്കും, ചിലപ്പോൾ അതിനിഷ്ടം, ചിലപ്പോൾ മിത്രമായിരിക്കും, ചിലപ്പോൾ ഈശ്വരനായിരിക്കും, ചിലപ്പോൾ ചെകുത്താനായിരിക്കും. അത് തന്നെയാണ് മനസ്സ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സ് പല വഴിക്കും പായും, ധ്യാനിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? സ്പൃഹ, കാമം മനസ്സിലിരിക്കുന്നു. കാമം മനസ്സിലിരിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്കിടും. അപ്പോൾ അതിന് ഈശ്വര തത്വമോ ഈശ്വരന്റെ ഗുണകഥനങ്ങളോ ഒന്നും അതിന് താല്പര്യമായി വരത്തില്ല. സത്സംഗമോ ഒന്നും താല്പര്യമായി വരത്തില്ല. ആ കാമനകളുടെ ബഹിപ്രകടനമാണ് മനസ്സ് ആ സമയത്ത് ശത്രുവിനെയും ധ്യാനിക്കുന്നത്. അതിനോടും ഇഷ്ടം തോന്നും, ദുഃഖത്തെയും അത് സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ദുഃഖത്തിനോടും മനസ്സിന് ഭൂതകാലത്ത് വളരെ കയ്പുള്ള അനുഭവങ്ങൾ, അതിനോടും മനസ്സിന് താല്പര്യം തോന്നുന്നു. അതൊന്നും ചിന്തിക്കാമെന്ന് വിചാരിക്കും. വേദനകളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കും. കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്നു, അതിൻ്റെ കാമനകളെ തടുക്കുന്നു. അപ്പോൾ അത് പുറത്തു ചാടാൻ വേണ്ടി വേറെ വഴി ആലോചിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നിസ്പൃഹ സർവകാമേഭ്യോ നിർഗത അധിഷ്ഠാധിഷ്ഠ വിഷയേഭ്യ സ്പൃഹ തൃഷ്ണ. ആ യോഗിയുടെ തൃഷ്ണ അത് ഉപശമിക്കണം. ഈ ദൃഷ്ടാദിഷ്ട വിഷയങ്ങളിലുള്ള കാമനകൾ അത് തെളിവുകരിക്കണം, അതിനെ സൂക്ഷ്മമാകണം. അതിന് യോഗശാസ്ത്രത്തിൽ പറയുന്നത് തെളിവുകരണം എന്നാണ്. സ്ഥൂലമായി പ്രകടമായി അനിയന്ത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രമേണ അത് സൂക്ഷ്മമായി വരണം. അത് അടുത്ത അർജുനൻ ചോദിക്കും, ഭഗവാൻ ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമായൊന്നും നടക്കുന്നില്ലല്ലോ, പ്രായോഗികമായൊന്നും നടക്കുന്നില്ലല്ലോ. അവൻ പറയും, അഭ്യാസേനത് വൈരാഗ്യം, അഭ്യാസ വൈരാഗ്യം കൊണ്ടൊക്കെ സാധിക്കത്തുള്ളൂ. പറഞ്ഞല്ലോ, ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സഹജാവസ്ഥയാണ്, അങ്ങനെ മാറണം. പക്ഷെ അങ്ങനെ ഒരു സഹജാവസ്ഥയിലേക്ക് മനസ്സ് വരുന്നില്ല ധ്യാനത്തിന്. എന്നുവെച്ചാൽ മനസ്സ് അതിനെ ധ്യാനിക്കാനുള്ള പക്വത വരുന്നില്ല എന്ന്. എന്തുകൊണ്ടതിന് കാരണം? കാമനയാണെങ്കിൽ ആ മനസ്സിന് പക്വത വരുത്താനുള്ള അഭ്യാസങ്ങൾ ആദ്യം ഏർപ്പെടുക, അത് മറ്റെല്ലാ ഉപായങ്ങളെയും സ്വീകരിക്കുക. അവിടെയാണ് കർമ്മയോഗവും മറ്റും വേണ്ടി വരുന്നത്. അങ്ങനെ വന്ന് മനസ്സിന് പക്വത വരുമ്പോൾ, മനസ്സൊന്ന് അടങ്ങുമ്പോൾ, അതിൻ്റെ തൃഷ്ണകളെല്ലാം ഒന്ന് ശമിക്കുമ്പോൾ, അതികാമിയാണെങ്കിൽ തൃഷ്ണ അനുഭവത്തിലൂടെ ക്ഷീണിക്കത്തുള്ളൂ. പക്ഷെ അനുഭവം കൊണ്ട് തൃഷ്ണ വർദ്ധിക്കുന്ന സ്വഭാവവും കാണിക്കും. അപ്പോൾ അതിന് ഒരു അതിർ വരുമ്പോൾ നിശ്ചയിക്കേണ്ടി വരും, ഏതുവരെ അനുഭവം. അപ്പോൾ അനുഭവത്തിൽ നിന്നും അല്പം വാങ്ങേണ്ടി വരും, അതിന് അനുഭവത്തെ വിവേകപൂർവ്വം അനുഭവിക്കേണ്ടി വരും. അതാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അവിടെ വച്ച് അവൻ്റെ കാമത്തെ മയപ്പെടുത്തുകയാണ് വിവേകം കൊണ്ട്. അത് അങ്ങനെ അതിനൊരു മയം വന്നവന് മാത്രമേ ഇവിടെ പറയുന്ന അഭ്യാസ വൈരാഗ്യങ്ങൾ ഉറച്ചിരിക്കാൻ പറ്റൂ. കാമ ഉപഭോഗം കൂടാതെ മനസ്സിന് അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ മനസ്സിനെ ഈ പറയുന്ന ധ്യാന മാർഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതിനൊരു മാനസികമായ പക്വത വരണം, അത് കർമ്മയോഗം കൊണ്ട് നേടണം, ഗുരുസേവ കൊണ്ട് നേടണം. അവിടെയൊക്കെയാണ് ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്, ഗുരുവിൻ്റെ പ്രാധാന്യം വരുന്നത്. അതെല്ലാം കൊണ്ട് മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കണം, എന്നിട്ടേ ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ പറയും ബ്രഹ്മ സംസ്പർശ്, മനസ്സ് ഈശ്വര സാമീപ്യത്തിലേക്ക് പോകുമ്പോൾ ആ ഈശ്വര സാമീപ്യം കൊണ്ട് അഗ്നിശുദ്ധി എന്ന് പറയുന്നത്, അഗ്നി കൊണ്ടെങ്ങനെയാണോ ശുദ്ധി വരുന്നത് അതുപോലെ മനസ്സിന് ശുദ്ധി വരുന്നു. ധ്യാനം കൊണ്ടും മനസ്സ് ശുദ്ധമായി തീരുന്നു. അതാണ് സമാധിയിൽ മനസ്സ് ശുദ്ധിയാകുന്നു എന്ന് പറയുന്നു. അനേക ജന്മങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ധ്യാനം കൊണ്ട് തന്നെ അശുദ്ധി കൈവരിക്കുന്നു. പക്ഷേ ധ്യാനിക്കാനുള്ള സന്നദ്ധത എങ്കിലും മനസ്സിനുണ്ടായിരിക്കും. അപ്പൊ ധ്യാനം കൊണ്ട് മനസ്സ് ശുദ്ധമാകുന്നു. അത് പറയുന്നത് നിസ്പൃഹ സർവകാമേഭ്യോ, അവന്റെ സർവകാമങ്ങളിൽ നിന്നും അവൻ നിസ്പൃഹനായിത്തീരുന്നു. തസ്യ യോഗിനഃ സ യുക്തഃ സമാഹിത വിച്ഛേദ്യതേ തദാ തസ്മിൻ കാലേ. അവൻ സമാഹിതൻ, സമാധിസ്ഥൻ എന്ന് പറയുന്നു. അർജുനൻ ചോദിച്ചത് സമാധിസ്ഥസ്യ കാ ഭാഷ, സമാധിസ്ഥനായിത്തീരുന്നു. ഈ ഭഗവാനിൽ മനസ്സുറപ്പിച്ചല്ല, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ആത്മാവിൽ മനസ്സുറച്ചുള്ള സമാധി, ആത്മബോധം കൊണ്ടുവരുന്ന സമാധി, അത് ഈ കാമനകളുള്ളവന് വരത്തില്ല. അസുരന് വരുന്ന ആസുരിക ശക്തികളെ ആർജിക്കുന്ന സമാധിയല്ല അത്, അത് ദേവീ സമ്പത്ത് ആർജിക്കുന്ന സമാധിയാണ്. അത്തരൊരു സമാധി ആത്മന സമാധി എന്ന് പറയുന്നു. ആത്മാവിൽ മനസ്സുറച്ചിരിക്കുന്നതായ സമാധി, അവതിഷ്ഠതയുള്ള സമാധി, ആ സമാധി പ്രാപിക്കുന്നു എന്നാണ്. ഇപ്പൊ ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു, അയാൾക്ക് സമാധി വരുന്നില്ല, മനസ്സ് ധ്യാനത്തിൽ ഉറയ്ക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാളുടെ മാർഗം ധ്യാനമല്ല എന്ന് തിരിച്ചറിയുകയാണ്. ഉത്തമം. ആധ്യാത്മികമല്ലെന്നുള്ളതല്ല, ധ്യാനമല്ല. ആധ്യാത്മികതയിൽ ധ്യാനം വരുന്നൊരു തലമുണ്ട്, അതിന് പല തലങ്ങളുണ്ട്, അത്തരം തലങ്ങളിൽ പ്രവർത്തിക്കുക. അപ്പോൾ ധ്യാനത്തിലല്ല പ്രവർത്തിക്കേണ്ടത്. അല്ല, മനസ്സ് ധ്യാനത്തിന് അനുകൂലമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും മനസ്സിനെ ധ്യാനത്തിൽ പ്രവർത്തിപ്പിക്കാം. രണ്ടിലായാലും ഇവിടെ ആത്മീയതയുണ്ട്, ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും. അതുകൊണ്ട് അതിന്റെ പരമമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള യോഗി യതചിത്തൻ, അവന് സർവകാമങ്ങളിൽ നിന്നും മുക്തനായി അവൻ സമാധിസ്ഥനായിരിക്കുന്നു. യുക്തിയുക്തിച്ചതേ തഥാ. യഥാ, ഇപ്പോഴാണോ വിനിയതം ചിത്തം, ഏകാഗ്രമായ മനസ്സ് ആത്മന്യവ അവതിഷ്ഠതയെ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. തഥാ, അപ്പോൾ സർവകാമേഭ്യോ നിസ്പൃഹ, സർവകാമങ്ങളിൽ നിന്നും മുക്തനായി യുക്ത ഇത്യുച്യതേ, അവൻ യോഗി എന്ന് അറിയപ്പെടുന്നു. യദാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തൈത്വിച്യതേ തദാ യഥാ ദീപോ നിവാതസ്ഥോ വെങ്കദേശോപമാസ്മൃതാ യോഗിനോ യതചിത്തസ്യ വിജ്ജതോ യോഗമാത്മനഃ. തസ്യോഗിനഃ സമാഹിതം യത്തിത്തം തസ്യ ഉപമ ഉച്ചതി, ഏകാഗ്രമായ ചിത്തത്തിന്റെ ഉപമ പറയുന്നു. സമാഹിതമായ ചിത്തത്തിന്റെ, ഏകാഗ്രമായിരിക്കുന്ന ചിത്തത്തിന്റെ ഉപമ എന്താണ്? യഥാ ദീപ പ്രദീപോ നിവാതസ്ഥോ, നിവാതം എന്ന് വെച്ചാൽ വാതരഹിതം, വാതവർജിതേ ദേശീയ, വാദവർജിതമായ കാറ്റില്ലാത്ത സ്ഥലത്ത്, ചലതി നിശ്ചലമായിരിക്കുന്നു ദീപം, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഊർധ്വമുഖിയായി ആ ജ്വാല, ദീപജ്വാല ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, ചലിക്കുന്നില്ല. എന്നുവെച്ചാൽ അതിൽ അനേക ജ്വാലകൾ ഉണ്ടാകുന്നില്ല, ഏകജ്വാല, ഒറ്റ ജ്വാലയിലിരിക്കുന്നു. സൗഭമ ഉപമീയത അനയത്വമ യോഗ നേഹി ചിത്തപ്രചാരദർശിഭി സ്മൃത ചിന്തിത, യോഗികൾ ചിത്തപ്രചാരത്തെ ചിത്തപരിണാമങ്ങളെ അറിയുന്ന യോഗികൾ ചിത്തത്തിന് ഏതെല്ലാം തരത്തിൽ പരിണമിക്കാം. നമ്മൾ പറയുന്നില്ല ആത്മന്യേവാവതിഷ്ഠത, ചിത്തവും ആത്മാവും മാത്രം. ആത്മാവ് ചിത്തത്തോടെ ഏകീഭവിച്ചിരിക്കുന്നു. ചിത്തത്തിന് ആത്മാവല്ലാതെ മറ്റ് വിഷയങ്ങളില്ല. ചിത്തം ചലിച്ചാൽ ചിത്തത്തിന് വേറെ വിഷയം വരും, ആത്മഭിന്നമായ വിഷയം വരും. ചിത്തം നിശ്ചലമായി കഴിഞ്ഞാൽ ആ ചിത്തം ആത്മസ്വരൂപം തന്നെയായിരിക്കുന്നു. എന്തുകൊണ്ട്? ആത്മാവിൽ നിന്ന് വേറിട്ട് ചിത്തം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ചിത്തത്തിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. അത് ആത്മാവിന്റെ തന്നെ സ്പന്ദനമാണ് ചിത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ചിത്തത്തിന്റെ സ്പന്ദനം ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു വസ്തുവല്ല. അതുകൊണ്ട് യോഗിനോ യഥചിത്തസ്യ, ഏകാഗ്രചിത്തമുള്ള യോഗിക്ക് സംയത അന്ധകരണസ്യ, അന്ധകരണത്തെ ഏകാഗ്രപ്പെടുത്തിയവന് വിജ്ജത യോഗം അനുതിഷ്ഠത ആത്മനഃ സമാധി അനുതിഷ്ഠത. ആത്മസമാധിയെ ശീലിക്കുന്നവനാണ്. ആത്മാവിൽ മനസ്സിന് സമ്മിക്കായി ആധാനം ചെയ്തിരിക്കുന്നവൻ, അവന്റെ ചിത്തം പറയുന്നു അത് ദീപം പോലെ, ഊർധ്വമുഖമായി ജ്വലിക്കുന്ന ദീപം പോലെ, മറ്റ് ജ്വാലകളില്ലാതെ ഏകജ്വലയായിട്ട്, ആത്മാവ് മാത്രം വിഷയമായിട്ട്, ആത്മാവിനെ മാത്രം സ്പർശിച്ചുകൊണ്ട് ചിത്തം സ്ഥിതി ചെയ്യുന്നു. അതാണ് സമാധി എന്ന് വേറൊരു ഭാഷയിൽ പറയുന്നു. ഇവിടെ ചിത്തത്തിന് ഈ സമാധി എന്ന് പറയുന്നത് മറ്റു വിഷയങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സ് ഓരോ വിഷയങ്ങളിലും ഏകാഗ്രപ്പെടുമ്പോൾ അവിടെ മനസ്സിന് സമാധി വരുന്നു. പക്ഷേ ആ സമാധിക്കൊന്നും ചിത്തവിക്ഷേപത്തെ തടുക്കുന്നതിന് കഴിയുന്നില്ല, ചിത്തത്തിന്റെ മാലിന്യത്തെ ദൂരീകരിക്കുന്നതിന് കഴിയുന്നില്ല. ആ ചിത്തവിക്ഷേപത്തെ തടുക്കുന്നത് ചിത്രത്തിന്റെ മാലിന്യങ്ങളെ ദൂരീകരിക്കുന്നതുമായ ഭസ്മസാത് പുരതേ, അന്ധകരണത്തിലെ സർവ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നതായ ആ ചിത്രത്തിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് ആ ചിത്രം ആത്മാഭിമുഖമാകുമ്പോൾ മാത്രമാണ്. അപ്പൊ ചിത്രത്തിൽ നിന്നും സ്പന്ദിച്ച, ആത്മാവിൽ നിന്ന് സ്പന്ദിച്ച ആ ചിത്രം തിരിച്ച് ആത്മാവിലേക്ക് തന്നെ പോകും. ചിത്തത്തിൽ നിന്ന് സ്പന്ദിക്കുന്ന വിഷയങ്ങൾ അത് ചിത്തത്തിന് അന്യമായി പോകും. അങ്ങനെ ഒരവസ്ഥയിൽ ചിത്തം ആത്മാവലംബിയായി ഏകാവലംബമായി അവിടെ മറ്റൊരു വിഷയങ്ങൾക്കും സ്ഥാനമില്ലാതെ, ഇവിടെ പറയുന്ന കിഞ്ചിത വിചിന്തയെ, ചിത്തം ചിന്തിക്കാതിരിക്കുന്നു. ചിത്തത്തിന്, ചിത്തം എപ്പോഴും ചിന്തിക്കുന്നതിനെ കുറിച്ച് വിഷയങ്ങളെ കുറിച്ചാണ്. ആ വിഷയങ്ങൾ എങ്ങനെയുള്ള വിഷയങ്ങളാണ് ചിത്തം ചിന്തിക്കുന്നത്? തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന വിഷയങ്ങൾ. ആത്മധ്യാനത്തിന് ചിന്തയില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ ചിത്തത്തിന് അന്യമായൊരു വിഷയമില്ല. ചിത്തത്തിന്റെ സ്പന്ദനത്തിലാണ് വിഷയങ്ങളുണ്ടാവുന്നത്. ആത്മധ്യാനത്തിലോ ചിത്തത്തിന്റെ പ്രതിസ്പന്ദനം, അതാ സംഭവിക്കുന്നു. അവിടെ ചിത്തത്തിന് വിഷയമില്ല, നിർവിഷയമായി തീരുന്നു. ആത്മാവ് വിഷയമാകുന്നതിന്റെ, ആത്മാവെന്ന് പറയുന്നത് അതിന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനവിടെ വിഷയമായി നിൽക്കാൻ പറ്റുന്നില്ല. തത്വനിർവിഷയം ജ്ഞാനം എന്ന് പറയും. അതുകൊണ്ടാണ് അതിനെ നിർവികൽപ്പജ്ഞാനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം സവികൽപ്പജ്ഞാനം എന്ന് പറയുന്നു. സത്വവികൽപ്പ വിഷയ യോഗശാസ്ത്രത്തിൽ പറയും. ബാക്കിയുണ്ടാകുന്ന എല്ലാ ജ്ഞാനങ്ങളും, ബാക്കിയുണ്ടാകുന്ന എല്ലാ സമാധികളും എല്ലാം വികല്പ വിഷയമാണ്. ഇവിടെ അങ്ങനെയല്ല, ചിത്തത്തിന് വിഷയമില്ലാതെ വരുന്നു. ചിത്തം എവിടെയാണോ ഉറച്ചു നിൽക്കുന്നത് അത് ചിത്തത്തിന്റെ വിഷയമല്ലാതെ വരുന്നു. ചിത്തത്തിന് വിഷയം ഇല്ലാതെ വരുന്ന ഓരോ അവസ്ഥയുണ്ട്. അതാണ് ഇവിടെ ചിത്തം ചലിക്കുന്നില്ല എന്ന് പറയും. ദീപത്തെ ജ്വലിപ്പിക്കുന്ന എന്താണ്? വായുവാണ്. വായു എന്ന് പറയുന്നത് വിഷയം. ചിത്തത്തിനാണെങ്കിലോ അവിടെ ജ്വലിപ്പിക്കാൻ വിഷയമില്ല. ആത്മാവട്ടും വിഷയമാകുന്നതുമല്ല. വിഷയത്തെ ഗ്രഹിക്കുന്നതിന് ചിത്തത്തിന് സ്പന്ദിക്കേണ്ടി വരും. പ്രതിസ്പന്ദനം എന്ന് പറയുമ്പോൾ പിന്നെ വിഷയഗ്രഹണമില്ല, അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ വിലയിക്കുകയാണ്. അതുമായിട്ട് താതാത്മ്യപ്പെടുന്നു, യോഗാഗ്രതപ്പെടുന്നു. അപ്പോൾ കേവലം ചലിക്കാത്ത ദീപശിഖ പോലെ, അതൊരു ഉപമയാണ് പറഞ്ഞത്. ചിത്തം അങ്ങനെയെന്നല്ല പറയുന്നു, അതൊരു ഉപമ. ഉപമ ഇതിനാണ്, ചിത്തം വിഷയഗ്രഹണം കൂടാതെ നിൽക്കുന്നു എന്നുള്ളതിനാണ് ഉപമ. അത് സ്വസ്വരൂപത്തിനോട് ഏകീഭവിച്ച് നിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന ആത്മനഃ സമാധി അനധിഷ്ഠിത. ആത്മസമാധി ചിരിക്കുന്നവനുകൾ എന്തെങ്കിലും വിഷയങ്ങൾ ധ്യാനിച്ചാൽ, എന്തെങ്കിലും തരത്തിലുള്ള സമാധികൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും ചിത്തത്തിന് ഈ ഒരവസ്ഥ വരത്തില്ല. അതിന് ചിത്തം ആത്മാവിൽ തന്നെ മറയ്ക്കണം. അത് ഉറപ്പിക്കുന്നതിനുള്ള പലതരത്തിലുള്ള ഉപായങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താ? ആത്മാവിനെ ചിത്തത്തെ ഉറപ്പിക്കുമ്പോൾ ആത്മാവ് എങ്ങനെ ചിത്തത്തിന് ആരംഭമായി തീരുന്നു, ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, അതൊക്കെ ഇനിയും വിശദീകരിക്കും. നമുക്ക് പറഞ്ഞു കഴിഞ്ഞത് ഈശ്വരഭാവനയിൽ ആത്മാവ് ഉറയ്ക്കുന്നു എന്ന് പറഞ്ഞു. ചിത്തം ഈശ്വരഭാവനയിൽ ചിത്തം ഉറയ്ക്കുന്നു. അങ്ങനെ ഉറയ്ക്കുന്നത് ആത്മാവിൽ തന്നെ. അവിടെ ജീവ ഈശ്വര ഭേദം ഒന്നുമില്ല, അങ്ങനെയുള്ള സങ്കല്പങ്ങളില്ല. ഈശ്വരൻ ഒന്നാണോ പലതാണോ, ജീവൻ ഒന്നാണോ പലതാണോ, അത്തരം സങ്കല്പങ്ങളൊന്നുമില്ല. അത്തരം സങ്കല്പങ്ങളെല്ലാം മനനത്തിലാണ്. മനനത്തിൽ നിന്ന് ചിത്തം ധ്യാനത്തിലേക്ക് പോകുമ്പോൾ സങ്കല്പങ്ങളില്ല. പറഞ്ഞല്ലോ, ചിത്തം വൃത്തിയാണോ ആത്മാവാണോ, അത് ആത്മാവ് എങ്ങനെയാവും, വൃത്തി എങ്ങനെയാവും. ഇത്തരം ചിന്തകളെല്ലാം മനനത്തിൻ്റെ തലത്തിലേ ഉള്ളൂ. ധ്യാനത്തിന് ചിന്തകളില്ല, ചിന്തിച്ചത് ധ്യാനമാകത്തില്ല. മനസ്സവിടെ താതാത്മ്യപ്പെടുകയാണ്. അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് പോകാം, മനസ്സിനെ അനുവദിക്കുകയാണ്. അവിടെ അവിടെ ചിന്തിക്കാനൊക്കത്തില്ല, യുക്തിചിന്ത പാടില്ല. അങ്ങനെ ആകാമോ ഇങ്ങനെ ആകാമോ ഒന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ അവിടെ ധ്യാനമില്ല. അതുകൊണ്ടാണ് അത് യുക്തി കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല, ചിന്ത കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതാണ്. മനസ്സിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ധ്യാനം സാധ്യമാകുന്നില്ല. അപ്പോൾ വിഷയങ്ങൾ വരും പ്രവർത്തിപ്പിക്കുമ്പോൾ. പിന്നെ മനസ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ധ്യാനത്തിന്റെ തയ്യാറെടുപ്പാണ്. അതിനാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. മനസ്സ് ശരിക്കും ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സതിൻ്റെ സഹജമായ ഭാവത്തിലാണ് അതിൻ്റെ പ്രതിസ്പന്ദനം നടക്കുന്നത്. മനസ്സിൻ്റെ കൃത്രിമമായ ഭാവത്തിലാണ് മനസ്സിനെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുന്നതും വിഷയങ്ങൾ ഗ്രഹിപ്പിക്കുന്നതും. ആത്മാവ് ഒരിക്കലും മനസ്സിന് വിഷയമാകാത്തതുകൊണ്ട് തന്നെ കൃത്രിമമായിട്ടൊരിക്കലും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ ഒക്കത്തില്ല. മറിച്ചത് സഹജമായി തന്നെ സംഭവിക്കും. അതാണ് അതിന് മനസ്സിന്റെ അസ്പന്ദാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന അവസ്ഥ ആത്മനഹയോഗം എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരവസ്ഥയിൽ മനസ്സ് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. സ്വസ്വരൂപമായ ആത്മ അതിന് ആത്മാകാരത എന്നെല്ലാം പറയും. ആത്മാകാര വൃത്തി, ചരമവൃത്തി എന്നൊക്കെ മനസ്സിനപ്പോൾ പറയും. അങ്ങനെ മനസ്സ് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരു പരമമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഥാദീപോ എന്ന് പറയുന്നു, കാറ്റില്ലാത്ത സ്ഥലത്തെ ദീപം പോലെ എന്ന് പറയുന്നു. ആണ് യഥചിത്തസ്യ, യഥചിത്തനായ ആത്മനഃ യോഗം വീഞ്ചതഃ, ആത്മനിഷ്ഠമായ യോഗത്തെ അനുഷ്ഠിക്കുന്നവനായ യോഗിനഃ, യോഗിയുടെ യഥാ എപ്രകാരമാണോ നിവാദസ്ഥ ദീപഃ എന്ന ഇംഗതി, നിവാദസ്ഥമായ കാറ്റില്ലാത്ത സ്ഥലത്തെ ദീപം നിശ്ചലമായിരിക്കുന്നത്, സ ഉപമാ സ്മൃത, അത്തരം ഒരു ഉപമയെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ അർജുനന് ധ്യാനത്തെക്കുറിച്ചും സമാധിയെക്കുറിച്ചും മുൻകൂറായി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ മനസ്സിനുണ്ടായാലേ പിന്നെ മനസ്സിനങ്ങോട്ട് കടക്കാൻ പറ്റും. ധ്യാനത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാടാദ്യം ഉണ്ടാക്കുക, എന്താണ് ധ്യാനം, അത് കഴിഞ്ഞിട്ട് മനസ്സിനെ ധ്യാനിക്കുന്നതിന് അനുവദിക്കുക. ആ ഒരു മാർഗമാണ് ഭഗവാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലേ അത് ശരിയായ ധ്യാനമാകത്തുള്ളൂ, മനസ്സിന് വിശ്രാന്തി വരുന്ന ധ്യാനമാകത്തുള്ളൂ. എപ്പോഴും ഓർക്കണം, ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന് വിശ്രാന്തി കൊടുക്കുന്നതാണ്. ഉറക്കത്തിൽ കൊണ്ട് മനസ്സിന് എത്രമാത്രം വിശ്രാന്തി കിട്ടുന്നു, എന്തമാത്രം സ്വസ്ഥത കിട്ടുന്നു, ശാന്തി കിട്ടുന്നു, അതിൽ കൂടുതൽ ശാന്തിയും സ്വസ്ഥതയും വിശ്രാന്തിയും മനസ്സിന് ധ്യാനം കൊണ്ട് കിട്ടുന്നു. അപ്പം അത് വളരെ സരളവും വളരെ ആയാസരഹിതവും വളരെ സ്വച്ഛന്ദവുമായിരിക്കും, അത് വളരെ മൃദുവുമായിരിക്കും. അതിനെക്കുറിച്ച് ഇനിയും വിശദീകരിക്കും. അങ്ങനെയുള്ള ഒരു ധ്യാനത്തിന്റെ ഉപായത്തെയാണ് ഇവിടെ പറയുന്നത്. യഥാ ദീപോ നിവാദസ്ഥോ നിംഗതേ സോപമസ്മൃതാ യോഗിനോ യഥചിത്തസ്യ യുജ്യതോ യോഗമാത്മനഃ.